പരം വിസ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര ശങ്കരഭാഷ്യം അധ്യായം 3 പാദം 3 അധികരണം 19 സൂക്തം 32 യാവത് അധികാരം അവസ്ഥിതി ആധികാരികാണ്. ഇവിടെ ആധികാരിക പുരുഷൻ ആധികാരികന്മാരെ കുറിച്ച് ആണ് ചർച്ച ചെയ്യുന്നത്. ആധികാരികന്മാർക്ക് ശരീരനാശത്തിന് ശേഷം വേറെ ശരീരം ഉണ്ടാകുന്നു. പിന്നെ ഒരു ശരീരത്തിലിരിക്കുന്ന പല ശരീരം രണ്ടും സംഭവിക്കാം. അതിന് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. പിന്നെ ഭഗവാൻ സവിതാവ്, സൂര്യഭഗവാൻ, സഹസ്രയുഗം തന്റെ ജോലി നിർവഹിച്ചിട്ട് അവസാനം മുക്തനായിത്തീരുന്നു. യഥാച വർത്തമാന ബ്രഹ്മവിധ ആരബ്ധ ഭോഗക്ഷയെ കൈവല്യം അനുഭവം. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് പറയുന്നത്. വർത്തമാന ബ്രഹ്മവിത്തുക്കൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ബ്രഹ്മജ്ഞാനികൾ എന്ന് പറയുന്നതെന്ന് തന്നെ മനസ്സിലാക്കാം. ഈ മുമ്പ് പറഞ്ഞതെല്ലാം ആധികാരികന്മാരെന്ന് പറയുന്ന അല്ലെങ്കിൽ അധികാരപുരുഷന്മാരെന്ന് പറയുന്നതെല്ലാം പഴയ ആൾക്കാരാണ്. എന്നുവെച്ചാൽ ശ്രുതി ഇതിഹാസ പുരാണ പ്രസിദ്ധന്മാരായ ഋഷിമാരെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചല്ല. ഈ ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ ദൃഷ്ടാന്തമായി പറയുന്നത് കേവലം പ്രാരബ്ധത്തിന് വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ് ജീവിച്ചിരിക്കുന്നവരെ ദൃഷ്ടാന്തമായി പറയുന്നത്. അതും ദൃഷ്ടാന്തമാണ്. ഋഷിമാർക്ക് ദൃഷ്ടാന്തമില്ല, പ്രാരബ്ധത്തിന് ദൃഷ്ടാന്തം പറയണം. ജീവിച്ചിരിക്കുന്നവരും ജ്ഞാനത്തെ പ്രാപിച്ചിട്ട് പ്രാരബ്ധം, പ്രാരബ്ധ ഭോഗക്ഷയം, പ്രാരബ്ധ ഭോഗം സൗദുക്കാനുഭവം അനുഭവം, അപ്പോൾ പ്രാരബ്ധ അധീനമായി വരുന്ന അല്ലെങ്കിൽ പ്രാരബ്ധകാര്യമായി വരുന്ന സുഖദുഃഖ അനുഭവങ്ങൾ അത് ക്ഷയിക്കുമ്പോൾ ഇനി ആ കർമ്മത്തിൽ അനുഭവിക്കാനൊന്നുമില്ല. അവരും കൈവല്യം അനുഭവം, ഈ മോക്ഷത്തെ അവരും അനുഭവിക്കുന്നു. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, മോക്ഷത്തെക്കുറിച്ച് പറയുന്നത് പ്രാരബ്ധക്ഷയത്തിന് ശേഷമുള്ള മോക്ഷം, അതാണ് മുഖ്യ മോക്ഷം. എന്തുകൊണ്ട് അതിനു മുമ്പുള്ള മോക്ഷത്തെ മുഖ്യമായി ഭാഷകാരൻ സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഭോഗാനുഭവങ്ങളുണ്ട്, സൗദുക്കാനുഭവങ്ങളുണ്ട്, പൂർണ്ണമായ മുക്തിയെന്ന് അംഗീകരിക്കാൻ ഭാഷകാരൻ തയ്യാറാണ്. ഭോഗക്ഷയെ കൈവല്യൻ അനുഭവന്തി എന്ന് പറയാൻ കാരണം കൈവല്യൻ അനുഭവന്തി ബ്രഹ്മവിത്ത അനുഭവിക്കുന്നു പറയാൻ കാരണം അത് അവരുടെ അനുഭവമാണല്ലോ. അനുഭവം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിയുന്നു, എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. പുതിയതായിട്ട് പറയുന്ന കാര്യമാണോ? അത് വർത്തമാന ബ്രഹ്മവിത്തുക്കൾ അങ്ങനെയാണ്. ഇവിടെ അയൽവാസികളായ ബ്രഹ്മവിത്തുക്കളൊക്കെ അങ്ങനെയാണ് എന്ന് പറയുന്നു. അവരുടെ മുക്തി അനുഭവം എന്ന് പറയുന്നത് പ്രാരബ്ധം ക്ഷയിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രഹ്മജ്ഞാനിയെ ചൂണ്ടിക്കാണിച്ചിട്ടതാ ഇയാളുടെ പ്രാരബ്ധം ക്ഷയിച്ച് ഇയാളിപ്പോ മുക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? അതാണോ ചോദിക്കുന്നത്? അത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് എന്ത്? തസ്യ താവദേവചരം യാവുന്ന വിമോക്ഷ സമ്പത്തി പ്രമാണം. ശ്രുതിയെ പറയുകയാണ്. ശ്രുതി അവിടെ പറയുന്നത് എന്താണ്? വർത്തമാന ബ്രഹ്മവിത്തുകളെ സംബന്ധിച്ചാണ്. അല്ലാതെ ഒരു ബ്രഹ്മവിത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ ഇപ്പം മുക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. പ്രാരബ്ധം ക്ഷയിച്ചു, പിന്നെ എല്ലാം തീർന്നു, പിന്നെ ശരീരമില്ല, വർണ്ണങ്ങളില്ല, ത്രിപുടിയില്ല, അനുഭവങ്ങളില്ല, പിന്നെ എങ്ങനെ പറയുന്നു? പക്ഷെ ശ്രുതി പ്രമാണമാണ്. ശ്രുതി പറയുന്നു ഇതായിരിക്കും അവരുടെ അവസ്ഥ എന്ന് കാണിക്കുകയാണ്. ഇങ്ങനെയായിരിക്കും. അപ്പൊ പിന്നെ അനുഭവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അറിയുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരറിവുണ്ടോ? അതല്ല പറയുന്നു. എല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് മുക്തി. അവരെ സംബന്ധിച്ച് അന്നുവരെ ബന്ധനത്തെ അനുഭവിച്ചിരുന്നവർ സൗദുക്കാതി രൂപത്തിൽ അത് അനുഭവിക്കാതാവുന്നു. പിന്നെ ബന്ധനം അനുഭവിക്കുന്നില്ല. അതാണ് അനുഭവിക്കുക എന്ന് പറഞ്ഞത്. അല്ല, പിന്നീട് ഒരു അനുഭവം ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ഇതെല്ലാം ഭാഷ്യകാരം പറയുന്നത് ഇതി ശ്രുതേഹ്, ശ്രുതി പ്രമാണം അനുസരിച്ചാണ്. അല്ലാതെ ഇപ്പോൾ വേറെ ഒരാൾ ഇന്നാൾ മുക്തനാണ്, ഇന്നയാൾ മുക്തനല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ അവരവരുടെ പ്രൈവറ്റ് സംഗതികളാണ്. മറ്റൊരാൾക്ക് അതിലൊന്നും കയറി ഇടപെടാൻ പറ്റത്തില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ചിലർ മുക്തരാണെന്നറിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇനി ചിലർ മുക്തരാണെന്നറിഞ്ഞ അസൂയ വരും. നമുക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവനെന്താ മുക്തി? അതൊക്കെ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്, അതുമായിട്ടൊന്നും ഇവിടെ ബന്ധമില്ല. അതുകൊണ്ട് ഭാഷകാരനും പറയുന്ന എന്താണോ ഇത് ശ്രുതേഹേ, ശ്രുതി പ്രമാണം അനുസരിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും മുക്തരാകുന്നെങ്കിൽ ആയിക്കോട്ടെ, അതിനെന്തിനാ തടസ്സം പറയുന്നു? ആരെങ്കിലും മുക്തിയെ പ്രത്യേകിച്ച് ഒരാൾ അംഗീകരിക്കുകയും നിഷേധിക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ശ്രുതി പ്രമാണം പറഞ്ഞ പിന്നെ അവിടെ തർക്കമില്ല. ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതാണ് മുക്തി എന്നാണ്. ഏവം അപാന്തരതമപ്രഭൃതിയോ ഈശ്വരാഹ പരമേശ്വരേണ തേഷതേഷു അധികാരേഷു നിയുക്തഃ സന്തഃ സത്യപി സമ്യക് ദർശനേ കൈവല്ല ഹേതോ അക്ഷീണകർമാണഃ യാവ അധികാരം അവതിഷ്ഠന്തേ. അതാണ് ഇവിടുത്തെ സിദ്ധാന്തം. അതുകൊണ്ട് അപാന്തരതമ തുടങ്ങിയ ആൾക്കാർ വ്യാസനും മറ്റും അവരെല്ലാം ഈശ്വരാഹ ഈശ്വരന്മാരാണ്, ഋഷിമാരാണ്. ഐശ്വര്യ ഗുണയോഗങ്ങളൊക്കെ ഉള്ളവരാണ്. എന്തുകൊണ്ട്? അത് നേരത്തെ പറഞ്ഞവരുടെ കർമ്മവും ഉപാസനയും കൊണ്ട് അവർക്ക് പല ഇതും പല ശക്തി വിശേഷങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ പുരാണ പ്രമാണമനുസരിച്ച് പറയുന്നതാണ്. ഭാഷകാരനെ സംബന്ധിച്ച് കാര്യങ്ങളിൽ പുരാണം സത്യമാണ്, ഇതിഹാസം സത്യമാണ്, അതിലെഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. ഇവരൊക്കെ പണ്ടങ്ങനെ ജീവിച്ചിരുന്നു. പരമേശ്വരേണ തേഷതേഷു അധികാരേഷു നിയുക്ത സിദ്ധ. അവരെല്ലാം ഈശ്വരൻ എന്ത് ചെയ്തു? ഓരോരോ പ്രവൃത്തികളിൽ ഏർപ്പെടുത്തി. അവിടെ നാരായണൻ പറഞ്ഞു, ഇന്ന പ്രവൃത്തി ചെയ്യുക, ഇതാണ് നിന്റെ ജോലി. അങ്ങനെ ഈശ്വരൻ അവരെ നിയോഗിച്ചു. സത്യവി സമ്യക് ദർശനെ, അവർക്ക് സമ്യക് ദർശനം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നിട്ടും കവില്ല ഹേതു, കവില്ല ഹേതു മുക്തിക്ക് ഹേതുവായ സമ്യക് ദർശനം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഇവിടെ മുക്തി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആ ശരീരം നശിക്കുക, അതിന് ഹേതുവായ സമ്യക് ദർശനം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ശരീരം സ്വീകരിക്കാൻ പാടില്ലാത്തതായ സമ്യക് ദർശനം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പക്ഷെ അക്ഷീണ കർമാണ, പക്ഷെ അവരുടെ പ്രാരബ്ധം ക്ഷയിക്കുന്നില്ല. അത് വീണ്ടും ജന്മങ്ങളിലേക്ക് തുടരുന്നു. അക്ഷീണ കർമാണ യാവത് അധികാരാവതിഷ്ഠന്തി, അവരുടെ അധികാരം എത്ര കാലമുണ്ടോ അവർക്ക് പ്രാരബ്ധത്തിലൂടെ കിട്ടിയ അധികാരം. അങ്ങനെ ആ ഋഷിമാരെല്ലാം, വ്യാസനെ പോലെയുള്ള ഋഷിമാരെല്ലാം നിലനിൽക്കുന്നു. അതുകൊണ്ട് വർത്തമാന ബ്രഹ്മവിത്തുക്കളെ ഇവിടെ ഉദാഹരണമായിട്ടെടുക്കുന്നത് ആ പ്രാരബ്ധത്തിന് മാത്രം. ഇത് രണ്ട് രണ്ട് വിഭാഗമാണ്. മറ്റത് പ്രമാണമുണ്ട്. ആരെങ്കിലും പ്രമാണം വായിച്ചു നോക്കിയോ? ഇന്നലെ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ആരെങ്കിലും വായിച്ചു നോക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പേജ് നമ്പർ സഹിതം വായിച്ചു നോക്കിയോ ആരെങ്കിലും? വായിച്ചു നോക്കിയാ? വരാത്തവർ ചിലപ്പോ വായിച്ചില്ല. എങ്ങനെ? ഇന്നലെ വന്നിരുന്നു, നേരത്തെ അന്വേഷിച്ചു വായിച്ചിരുന്നു. വരാത്തവരിൽ ഇവിടെ ഇരിക്കുന്നവരിലാരെങ്കിലും ഉണ്ടോ വായിച്ചു നോക്കി? വരാത്ത പലരും വായിച്ചവരുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് സംശയങ്ങളുണ്ടായി. എങ്ങനെ? വ്യാസന് ഈ പുത്രനുള്ളതായിട്ടൊക്കെ മഹാഭാരതത്തിലും ഉണ്ടോ? അതോ ഭാഗവതത്തിലൊക്കെയാണോ ആ കഥ? എങ്ങനെ? ശുഗൻ പുത്രനായി വരുന്നൊക്കെ മഹാഭാരതത്തിലും ഉണ്ടോ? ഏത്? വ്യാസന് ശുഗൻ പുത്രനായി വരുന്നുണ്ട്. അപ്പൊ ഗൃഹസ്ഥാശ്രമിയായിട്ട് തന്നെയാണ് ഈ അധികാരി പുരുഷൻ ജീവിക്കുന്നത് അല്ലേ? അങ്ങനെയും വരാം. വ്യാസന്റെ കാര്യം ഇവിടെ സുലഭ, അതാ പറഞ്ഞ് വായിച്ചു നോക്കണു. ചരിത്രം പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നത് ഈ ചരിത്രമാണ്, വ്യാസന്റെയും ശിവന്റെയും കാര്യങ്ങളാണ് തൊട്ടടുത്ത് പറയുന്നത്. അത് വായിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു ചോദ്യം വരത്തില്ല. ഈ ഭാഗവതത്തിൽ വന്നിരിക്കുന്ന കഥകൾ മിക്കവാറും എല്ലാം തന്നെ മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത്, അല്പസ്വല്പം വ്യത്യാസപ്പെടുത്തിയത്. പുത്രൻ സന്യസിച്ചു പോയപ്പോ കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിവിടെ പറയുന്നു, ഇവിടെ പറയുന്നുണ്ടല്ലോ. എന്താണോ ഇവിടെ പറഞ്ഞല്ലോ, ആരബ്ധ ഭോഗക്ഷയേ. സ്വതുക്ക അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ ഭോഗക്ഷയം എന്ന് പറയുന്നത്. അപ്പൊ സ്വതുക്ക അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും നിമിത്തം വേണം. അപ്പോ ആ നിമിത്തങ്ങൾക്കനുസരിച്ച് സ്വതുക്കങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയുന്നു, ഇല്ലെന്നല്ല. നമ്മൾ മതപ്രഭാഷണത്തിൽ പറയും സുഖം ദുഃഖം ഒന്നും ഇല്ല എന്ന്. അത് ആൾക്കാരെ പറ്റിക്കാൻ പറയുന്നത്. അല്ല സാർ, വ്യാസന്റെ കാര്യത്തിൽ കരഞ്ഞു തന്നെയാണ് പറയുന്നത്. വ്യാസന്റെ കാര്യത്തിൽ കരഞ്ഞു തന്നെയാണ്. ശുഗനെ സ്തുതിക്കാൻ വേണ്ടി ആയിരിക്കാം. അല്ലല്ല, കരഞ്ഞു കരയാൻ കരഞ്ഞു സ്തുതിക്കാൻ വേണ്ടിയല്ല. പുത്രയേരി തന്മതയാ സർവോഭിനേതു എന്നല്ലേ പറയുന്നത് ഭാഗവത്. അല്ലെന്തോ അതി കൂടുതൽ എന്ത് വേണം? അത് കരയുന്നതിനെന്താ കൊടുക്കും? ശ്രീകൃഷ്ണൻ പോലും കരഞ്ഞായിട്ട് മഹാഭാരതത്തിൽ പറയുന്നു. പിന്നെയാണോ വ്യാസൻ പറയുന്നുണ്ട്. കരയുന്നൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് വ്യക്തമായി പറയില്ലേ, ഭോഗക്ഷയം എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കുകയാണ്. ശരീരം ഉള്ളിടത്തോളം കാലം കരയും ചിരിക്കുകയും എല്ലാം ചെയ്യും. അതെന്തെങ്കിലും നാണക്കേടല്ല, ക്ഷീണമുള്ള കാര്യമാണ് അത്. ഉള്ള മുക്തിക്ക് തടസ്സവുമല്ല. മുക്തി കിട്ടുന്ന സാധനമല്ലല്ലോ. അതാ പറയുന്നത് ഭോഗം എന്ന് പറഞ്ഞാൽ സുഖദുഃഖാനുഭവമാണ്. സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയില്ല, അവനും നിഷേധിക്കുന്നില്ലല്ലോ. സുഖദുഃഖാനുഭവങ്ങളും നിഷേധിക്കുന്നില്ല. ശരീരം ഒരാൾക്കുള്ളിടത്തോളം കാലം സുഖദുഃഖാനുഭവങ്ങൾ ഉണ്ടെന്നാ പറയുന്നു. അതില്ലാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ ഉറങ്ങണം അല്ലെങ്കിൽ സമാധി പോകണം, അല്ല വേറെ വഴി. ഈ രണ്ട് സ്ഥലത്തും മാത്രമേ സുഖദുഃഖാനുഭവങ്ങൾ ഇല്ലാതിരിക്കൂ. അത് ഉറക്കമെന്ന് പറഞ്ഞാലും നല്ല കടുത്ത ഉറക്കമായിരിക്കണം. സമാധി എന്ന് പറഞ്ഞാലും നല്ല സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ കാര്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് സുഖവും ദുഃഖമൊക്കെ കടന്നു വരും. പിന്നെ മറ്റൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള മിഥ്യാധാരണകളാണ്, അങ്ങനെയൊന്നും വരാൻ പാടില്ല. ഒന്നാൽ പിന്നെ എന്ത് മുക്തിയാണ്? ഭാഷകാരൻ അതൊന്നും അംഗീകരിക്കുന്നില്ല. ആ അതെല്ലാം പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് തന്നെ. എങ്ങനെ അത് താതാത്മ്യം പ്രാപിക്കണമെന്നില്ല. എങ്ങനെയാണ് സുഖദുഃഖാനുഭവങ്ങളെന്ന് പറയുന്നത്? മനസ്സിൽ അല്ലേ വരുന്നത്. അപ്പോൾ അവിടെ അസുഖദുഃഖങ്ങൾ വരുന്നു. അതുപോലെ തന്നെ കരയുക എന്ന് പറയുന്ന ഇവിടെ ശരീരത്തിലല്ലേ കണ്ണുനീര് വരുന്നതും അല്ലേ? ഒരാൾ കരയുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മുഖത്ത് നോക്കിയിട്ടാ അവരെന്തിനെ വിളിക്കുന്നതും കണ്ണുനീര് വരുന്നു. അപ്പോൾ മനസ്സിൽ അസുഖദുഃഖങ്ങൾ വരാമെങ്കിൽ ശരീരത്തിൽ കരച്ചിൽ വരുന്നതിന് എന്താ കുഴപ്പം? അത് രണ്ടും ഒരുപോലെ തന്നെ. പിന്നെ താതാത്മ്യം ഇതാണോ ഇതിനോടൊക്കെ താതാത്മ്യപ്പെടുന്നു? ആത്മാവ് എന്ന് പറയുന്നത് അസംഗനായി നിസ്സംഗനായിരിക്കുകയല്ലേ. പിന്നെ അതിനെങ്ങനെയാ താതാത്മ്യം വരുന്നത്? വരുമോ? പിന്നെന്താ മുക്തിക്ക് എന്താ കുഴപ്പം? മുക്തി എന്ന് പറയുന്ന ആത്മാവിന്റെ സ്വരൂപമല്ലേ? അപ്പൊ അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത്. അത് പാടില്ല എന്നുള്ളത് നമ്മുടെ മിഥ്യാധാരണകൾ. നമുക്ക് മുക്തിയെക്കുറിച്ച് പല സങ്കല്പങ്ങളുണ്ട്, അങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണം. അതൊന്നും കൂടെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നുണ്ട്. നിയമ അപാന്തര തമ പ്രവൃത്തി ഈശ്വരാഹ. പക്ഷെ ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണ് ഋഷിമാര്? അവര് ഈശ്വരന്മാരാണ്, പണിമാതി ഐശ്വര്യങ്ങളോടുകൂടിയവരാണ്. അത് സാധാരണ ആൾക്കാർക്ക് കാണത്തില്ല എന്നുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പരമേശ്വരേണ തേഷു തേഷു അധികാരേഷു നിയുക്ത. ഈശ്വരൻ അവർക്ക് ഓരോരോ ചുമതല കൊടുത്തിരിക്കുന്നു ലോകത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്. സന്ധ സത്യവി സമ്യക് ദർശനേ, അവർക്ക് ജ്ഞാനമെല്ലാം ഉണ്ട്. കൈവല്യ ഹേതു, അതാണ് ശരീരപാദ അതിന് ശേഷം സംഭവിക്കുന്ന കൈവല്യം. അതിന് ഹേതുവാണ് അസമ്യക് ദർശനം. അക്ഷീണ കർമ്മമാണ്. പക്ഷേ എന്ത് ചെയ്തു? ശരീരബാധ സംഭവിക്കുന്നില്ല, കർമ്മങ്ങൾ ക്ഷയിച്ചില്ല. പ്രാരബ്ധമാണ് ഇവിടെ പറയുന്നത്. യാവത് അധികാരം അവതിഷ്ഠന്തേ, ഇവിടെ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ജ്ഞാനിക്ക് പിന്നെ വേറെ ശരീരം ഉണ്ടാകുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ജ്ഞാനിയായാൽ എനിക്കിനി വീണ്ടും ശരീരം വരും, വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ വ്യാകുലപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇത് എന്റെയും നിന്റെയും ഒന്നും കാര്യങ്ങളല്ല പറയുന്നു. പിന്നെയോ ആ യക്ഷന്മാരുടെ കാര്യമോ പറയുന്നു. അത് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി ചെന്നിട്ട് എനിക്കും കിട്ടുമോ അതല്ലെന്ന് വിചാരിക്കരുത്. അത് ഈ തല കൂടുന്നതിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് എനിക്കും തല കിട്ടുമെന്ന് ചോദിച്ചാൽ അവന് തല ഉറപ്പായിട്ടും കിട്ടും. അതുപോലെയാണ്. അതുകൊണ്ട് ഇതൊക്കെ വേറെ വേറെ മനസ്സിലാകും. ഇത് മനസ്സിലാക്കാതെ ആൾക്കാർ ചോദ്യം ചോദിക്കുന്നു. തദവസാന അപവർജ്യന്തേ ഇത്യ വിരുദ്ധം. ഒടുവിൽ എന്തിന്റെ ഒടുവിൽ കർമ്മം, കർമ്മം യവത് അധികാരം, അതാണ് തദവസന അധികാരം അവസാനിക്കുമ്പോൾ ചപവർജ്യന്തേ ഇത്യ വിരുദ്ധം. സകത് പ്രവൃത്തമേവ ഹി തേ ഫലദാനായ കർമാശയം അതിവാഹയന്ത സ്വാതന്ത്ര്യേണേവ ഗ്രഹാദിവ ഗ്രഹാന്തരം അന്യം അന്യം ദേഹം സഞ്ചരന്തഃ സ്വ അധികാര നിർവർത്തനായ അപരിമുഷിതസ്മൃതയഃ ഏവ ദേഹേന്ദ്രിയ പ്രകൃതിവശിത്വാ നിർമ്മായ ദേഹാന്നി യുഗപത് ക്രമേണ വാ അതിതിഷ്ഠന്തി. സകൃത് പ്രവൃത്തമേവ ഹി ഫലദാനായ, അത് ഈ പ്രാരബ്ധത്തിനും വിശേഷതയുണ്ട്. അതെല്ലാവരുടെ പ്രാരബ്ധം അങ്ങനെയാണ്. അതായത് അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. പ്രാരബ്ധം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ആരബ്ധമായതാണ്, സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ആരബ്ധം എന്ന് പറയുന്നത്. ഫലം കൊടുക്കുന്നതിന് വേണ്ടി പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞാണ്. അത് സ്റ്റാർട്ട് ചെയ്ത വണ്ടി പോലെയാണ്. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നിർത്തി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. ആരംഭിച്ചു കഴിഞ്ഞു പ്രാരബ്ധം എന്ന് പറയും. അപ്പൊ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ആരംഭിച്ചു? ആ ശരീരത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആരംഭിച്ചു. അപ്പം ആരബ്ധകർമ്മം എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന്റെ നിർമ്മിതിക്ക് കാരണമാണ്, ആ കർമ്മമാണ്. അപ്പൊ ആ ശരീര നിർമ്മിതിക്ക് കാരണമായ കർമ്മം വർത്തമാന ബ്രഹ്മജ്ഞാനികളെന്ന് പറയുന്നത് അത് ഇതോടുകൂടി തീരുന്നു. പക്ഷെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഋഷിമാർക്കും മറ്റും ആ ആരബ്ധ കർമ്മം എന്ന് പറയുന്നത് ഒരു ശരീരത്തിന്റെ നിർമ്മാണത്തിനല്ല ഹേതു, ഇനി വരാൻ പോകുന്ന പല ശരീരങ്ങളുടെയും നിർമ്മാണം ഈ പ്രാരബ്ധം കൊണ്ട് തന്നെ സംഭവിച്ചു കഴിഞ്ഞു. അതെന്തുകൊണ്ട്? കാരണം അവിടെ അവരുടെ പ്രാരബ്ധം എന്ന് പറയുന്നത് അണിമാതി യോഗത്തോടു കൂടിയതാണ്. വർത്തമാന ബ്രഹ്മജ്ഞാനികളെ സംബന്ധിച്ച് അതൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രുതി പറയുന്നില്ല. ഭാഷകാരും ചർച്ച ചെയ്യുന്നതെല്ലാം ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നു. ആണ് സകൃത് പ്രവൃത്തമേ വഹിത്തേ എന്ന് പറയുന്നു. ഫലദാനായ കർമാശയം അതിവാഹയന്ത എന്ന് പറയും. ആരംഭിച്ചു കഴിഞ്ഞു. എന്താരംഭിച്ചു കഴിഞ്ഞു? സകൃത് പ്രവൃത്തം എന്നൂടെ പറയുന്നത് എന്തിനാണ്? ഇവിടെ എന്തിനാ പറയുന്നു? അത് മനസ്സിലാക്കണ്ടേ? ഇവിടെ പറയുന്നത് ഏതാണ്? വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? കർമ്മത്തിന് കർമാശയം. കർമാശയം എന്ന് വെച്ചാൽ പ്രാരബ്ധ കർമ്മം, അത് പ്രവർത്തിച്ചു കഴിഞ്ഞു എന്നർത്ഥം, ആരംഭിച്ചു കഴിഞ്ഞു. അത് എന്താണെന്ന് നോക്കുക, എന്താണെന്ന് അവിടെ തന്നെ ഉണ്ടല്ലോ. എന്തിനു വേണ്ടി അത് പ്രവർത്തിച്ചു? ഫലദാനായ, ഫലം കൊടുക്കുന്നതിന് വേണ്ടി കർമ്മം പ്രവർത്തിച്ചു. അതിന്റെ ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു ശരീരത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ ആ ശരീരത്തെ ആശ്രയിച്ച് അത് ഫലം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് സുഖദുഃഖങ്ങൾ, നേരത്തെ പറഞ്ഞ ഭോഗം. പിന്നെ തേ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? അതിവാഹ എന്തഹ തേ, അതിനെ വഹിക്കുന്നവരായ അവർ. ആര്? ഋഷിമാര്. കർമാശയത്തെ വഹിക്കുന്നവരായ ഋഷിമാര്. പക്ഷെ അവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവർ ബദ്ധരല്ല, മുക്തന്മാരാണ്. സ്വാതന്ത്ര്യേണൈവ ഗ്രഹാദിവ ഗ്രഹാന്തരം അന്യം അന്യം ദേഹം സഞ്ചരന്ത. അവരെങ്ങനെയാണ് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുന്നത്, അതുപോലെ ഒരു ദേഹത്തിൽ നിന്ന് വേറൊരു ദേഹത്തിലേക്ക് സ്വതന്ത്രരായി തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ മനുഷ്യരെ പോലെ അജ്ഞരായി ജനിക്കുകയും അജ്ഞരായി മരിക്കുകയും ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ സാധാരണ ജീവന്മാരുടെ പ്രാരബ്ധം പോലെയല്ല. സാധാരണ ജീവന്മാരുടെ പ്രാരബ്ധം എന്ന് പറയുമ്പോൾ അത് അജ്ഞാനകൃതമായ പ്രാരബ്ധമായതുകൊണ്ട് അവർ മരിക്കുന്നതും അറിയുന്നില്ല, ജനിക്കുന്നതും അറിയുന്നില്ല, ഇനി എങ്ങോട്ട് പോകുന്നെന്ന് അറിയുന്നില്ല, ഇപ്പം എവിടുന്നാണ് വന്നതെന്ന് അറിയുന്നില്ല, അതൊന്നും അവരറിയുന്നില്ല. ആണ് സ്വാതന്ത്ര്യേണൈവ ഗ്രഹാദിവ ഗ്രഹാന്തരം അന്യം അന്യം ദേഹം സഞ്ചരന്ത അതിവാഹയന്ത തേ എന്നാണ്. അപ്പൊ ഈ കർമാശയം ഒന്ന് തന്നെയാണല്ലേ? കർമാശയം ആദ്യം ഉണ്ടായത് തന്നെയാണ്, ഉള്ളത് തന്നെയാണ് പ്രാരബ്ധം. അതെല്ലാവർക്കും അങ്ങനെയാണ്. പ്രാരബ്ധം എന്ന് പറയുന്നത് ജന്മത്തിന് കാരണമായത്, അല്ലെങ്കിൽ ശരീര ജന്മത്തിന് കാരണമായിരിക്കുന്ന കർമ്മത്തിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാരബ്ധ കർമ്മ ശരീരം ഉണ്ടായാൽ പിന്നെ ആ ശരീരത്തെ ആശ്രയിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അതിനെയും പറയുന്നു പ്രാരബ്ധ ഫലമെന്ന് പറയുന്നു. ഒന്നും ഉണ്ടാകുന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ആഗാമിയാണ് പ്രാരബ്ധം എന്നല്ല പറയുന്നത്, ആഗാമി കർമ്മം. അത് പിന്നീട് ആഗാമി കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർ മുക്തരാണ്, കർമ്മബന്ധനത്തിൽ നിന്നും മോചിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പ്രാരബ്ധമാണ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഋഷിമാരും അവർ പ്രാരബ്ധം കൊണ്ട് അവർക്ക് ശരീരമുണ്ടായി, ആ ശരീരത്തിൽ നിന്ന് വീണ്ടും ഒരു ആഗാമി കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നില്ല എന്ന് വെച്ചാൽ വീണ്ടും പ്രാരബ്ധം സഞ്ചയിക്കുന്നില്ല. പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് വീണ്ടും വീണ്ടും ശരീരങ്ങളെ സ്വീകരിക്കുന്നതിന്. ആ ശരീരങ്ങളും ഈ ഒരേ കർമാശയം കൊണ്ട് തന്നെ, ഒരേ കർമാശയം. അതാദ്യം പറഞ്ഞു, എങ്ങനെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സഹൃത്പ്രവർത്തം. സഹൃത്പ്രവർത്തം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ പിന്നെ വീണ്ടും അവർ കർമ്മത്തെ സഞ്ചയിക്കുന്നുവെന്നും അവർക്ക് ആഗാമി കർമ്മങ്ങളുണ്ടെന്നും ആ കർമ്മങ്ങൾ കൊണ്ട് വേറെ പ്രാരബ്ധം ഉണ്ടാകുന്നെന്നും അതുകൊണ്ടാണ് പിന്നെ ശരീരങ്ങൾ ഉണ്ടായെന്നും എല്ലാം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തവരും? അവർ മുക്തന്മാരല്ല എന്ന് വരും. ഈ കർമ്മസഞ്ചയം, ശരീരധാരണം എല്ലാം ബന്ധനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനൊരപവാദമായിട്ടാണ് മുക്തനിൽ സംഭവിക്കുന്ന കാര്യം. അവിടെ ശരീരധാരണ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത് ബന്ധനത്തിന് കാരണം അല്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ് സ്വാതന്ത്ര്യണ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് പോലെയുള്ളൂ, അന്യം അന്യം ദേഹസഞ്ചരന്ത, ഓരോരോ ദേഹത്തിലേക്ക് അവർ സഞ്ചരിക്കുന്നു. സ്വ അധികാര നിർവർത്തനായ, നിർവർത്തനായ എന്തിനവർ സഞ്ചരിക്കുന്നു? യാത്രയ്ക്കൊരു ലക്ഷ്യം വേണമല്ലോ. സ്വ അധികാര നിർവർത്തനായ, അവരുടെ അധികാരത്തെ നിർവഹിക്കുന്നതിന് വേണ്ടി, അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് വേണ്ടി അവർക്കൊരു ജോലി ചെയ്യാനുണ്ട്. വ്യാസന്റെ കാര്യം പറഞ്ഞു. വ്യാസൻ അങ്ങനെ ഒരു വ്യാസനായതിനു വേണ്ടി, ഈ വേദത്തെ സംരക്ഷിക്കാൻ വേണ്ടി. അപരിമുഷിത സ്മൃതയ ഏവ, അതുകൂടെ പറയുന്നു. ഈ സാധാരണ മനുഷ്യനും പ്രാരബ്ധം കൊണ്ടാണല്ലോ, എല്ലാവരും പ്രാരബ്ധമനുസരിച്ചാണ് ജനിക്കുന്നത്. അക്കാര്യത്തിലൊരു വ്യത്യാസമില്ല, ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ വ്യത്യാസമില്ല, എല്ലാവരും പ്രാരബ്ധം അനുസരിച്ച് തന്നെ ജനിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്ന ഋഷിമാരെ സംബന്ധിച്ച് എന്താണ്, അവർ ആ പരിമുഷിത സ്മൃതേഹ, അവർക്ക് ഇന്നലെ ജാഗ്രത കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് ഇന്നുണർന്ന് എങ്ങനെയാണോ പൂർവ്വദിനത്തെ സ്മരിക്കുന്നത്, അതിനും വ്യക്തമായി പൂർവപൂർവ്വ ശരീരങ്ങളും അതിൽ ചെയ്ത കാര്യങ്ങളും എല്ലാം സ്മരിക്കാൻ കഴിയുന്നു. അപരിമുഷിതമാണ്, ത്യജിക്കുന്നില്ല. എന്ത് സ്മൃതി? അതെല്ലാം എന്തുകൊണ്ട് പറഞ്ഞു? ഞാൻ ഐശ്വര്യങ്ങളുണ്ട്, അവർ ചെയ്ത കർമ്മ ഇതിൻ്റെയൊക്കെ ശക്തി കൊണ്ട് അവർക്ക് സ്മൃതിയൊന്നും നഷ്ടപ്പെടുന്നില്ല. എത്ര ശരീരത്തിൽ പോയാൽ, ഉറങ്ങി എണീറ്റതുപോലെയേ ഉള്ളൂ. ആ പരിമുഷിത സ്മൃതി, ഇതെല്ലാം ഈ ഇങ്ങനെ പറയുന്നത് വൈശികാരൻ ഇതെല്ലാം യക്ഷിമാരിൽ ബന്ധപ്പെടുത്തി പറയുന്ന അല്ല, മറിച്ച് പറയുകയാണ്. ഒരാൾ പറയുകയാണ്, ഞാനും എന്താണ് ഈശ്വരൻ നിയോഗിച്ച ഒരു ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷണമൊക്കെ അവിടെ യോജിക്കണം. എന്താണ്, ജനിച്ചപ്പോൾ തന്നെ പഴയ സംഭവങ്ങളൊക്കെ ഓർമ്മ വേണം, എന്നാലേ അത് പറയാൻ പറ്റൂ. ഇവരെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്, അപരിമുഷിത സ്മൃതികളാണ്. അവർക്ക് പഴയ സ്മൃതിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം കൃത്യമായി ഓർമ്മയുണ്ട്. ഇന്ന ഇന്ന കയറുന്നു, കഴിഞ്ഞ തവണ ചെയ്തത് അതിൻ്റെ ബാക്കിയായി ഇപ്പം ചെയ്യുന്നു. ദേഹേന്ദ്രിയ പ്രകൃതിവശത്വ, ദേഹേന്ദ്രിയ രൂപത്തിലുള്ള അവരുടെ പ്രകൃതി എപ്പോഴും അവർക്ക് അധീനമാണ്. ഒരിക്കലും അവർ ദേഹേന്ദ്രിയ പ്രകൃതികൾക്ക് അധീനമായി പോകുന്നില്ല, അവർക്ക് അധീനമാണല്ല. മാത്രമല്ല നിർമ്മായ ദേഹാനി, അവരുടെ ദേഹങ്ങളെ അവർ സ്വയം സൃഷ്ടിക്കുന്നതാണ്, സ്വേച്ഛയാ സൃഷ്ടിക്കുന്ന ശരീരമാണ്. അതെല്ലാം അവരുടെ തന്നെ ഇച്ഛയ്ക്കനുസരിച്ച് അവർ ശരീരങ്ങളെ സൃഷ്ടിക്കുന്നു. പിന്നെ അങ്ങനെ തന്നെ യുഗപത് ക്രമേണവ അധിതിഷ്ഠന്തി, അവര് യുഗപത് ഒരേ സമയം തന്നെ പല ശരീരങ്ങൾ എടുത്തിരിക്കും യോഗമായ കൊണ്ട്, അല്ലെങ്കിൽ ക്രമമായിട്ട് ഒരു ശരീരം എടുത്തു അത് വിട്ടു, പിന്നീട് അടുത്തൊരു ശരീരം എടുത്ത് അത് വിട്ട്, അങ്ങനെയും പുരാണങ്ങളിലും മറ്റും കാണാറുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കണം. അങ്ങനെയൊക്കെ ഒരേ സമയം പല ശരീരങ്ങൾ എന്ന് എവിടെയെങ്കിലും പുരാണത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമാണ് ഈ കൊടുത്തിരിക്കുന്നു. ജാതിസ്മര ഇത്യുച്ചന്തേ ഏത് സ്മൃതി പ്രസിദ്ധേ, ഇവിടെ ഭാഷകാരൻ തന്നെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, ജാതിസ്മരന്മാരെ കുറിച്ച്. എന്നതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കുന്നുമില്ല. എന്താണ് ജാതിസ്മരന്മാരെന്ന് പറയുന്നത്? ജന്മത്തെ സ്മരിക്കുന്നവർ എന്നാണ്. വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്താണ് ഈ ജാതി, അവർ ജാതിസ്മരന്മാരല്ല എന്നാണ്. കാരണം തൊട്ടു മുമ്പിൽ പറഞ്ഞ എന്താണ്, ഇങ്ങനെയുള്ള ഋഷിമാര് സ്മരിക്കുന്നു എന്നാണ്, പൂർവ്വജന്മത്തെ സ്മരിക്കുന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഭാഷകാരൻ പറയുന്നു, ഇവർ ജാതിസ്മരന്മാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നതാണ്. എന്നുവെച്ചാൽ ജന്മത്തെ സ്മരിക്കുന്നവരെ കുറിച്ച് അല്ല ഈ പറയുന്നു. കാരണം എന്ന് ഭാഷകാരൻ പറയാൻ കാരണം, ആരെങ്കിലും പൂർവ്വജന്മത്തെ സ്മരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് അവരെ ഈ കൂട്ടത്തിൽപ്പെടുത്താൻ പാടില്ലെന്നാണ്. ഇപ്പം ചില ആൾക്കാർക്ക് അങ്ങനെ ജാതി സ്മരണയുണ്ടാവും. ജാതി എന്ന് വെച്ചാൽ ജന്മം. ജന്മത്തിൽ പൂർവ്വജന്മത്തിൻ്റെ സ്മരണ അപൂർവം ചിലർക്ക് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായതുകൊണ്ട് അവര് അങ്ങനെ ഈ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റത്തില്ല. പുരാണ ഇതിലെല്ലാം പ്രസിദ്ധരായ ഋഷിമാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റത്തില്ല എന്ന് പറയും. ഋഷിമാരങ്ങനെ ഇവിടെ ഭാഷകാരൻ പറയുന്നുണ്ടല്ലോ, അവർ ഈശ്വരന്മാരാണോ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യങ്ങളുള്ളവർ. ഋഷിമാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവർ ഐശ്വര്യങ്ങളുള്ളവരാണ്. പിന്നെ ഇവിടെ ഈ ജാതിസ്മരന്മാരെന്ന് പറയുന്ന ഒരു വിഷയത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഭാഷകാരൻ നിഷേധിക്കുന്ന എന്തിനാണ്? അപ്പോ എന്നുള്ളതിന് വ്യക്തമായൊരു സമാധാനം വ്യാഖ്യാതാക്കൾ ആരും പറയുന്നില്ല. അല്ല, ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് വരുന്നില്ല. ശൂദ്രനും ബ്രാഹ്മണനും ജാതി എന്ന് വെച്ചാൽ ജന്മം പറഞ്ഞല്ലേ. അല്ല, ജാതിയെ സ്മരിക്കാത്ത ജാതിയെ പറഞ്ഞല്ലേ, പറയുന്നത് ശ്രദ്ധിക്കണ്ടേ. ജാതി എന്ന് കേട്ടാൽ തന്നെ കാലളകി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഇവിടെ ജന്മം എന്നാണ്. ജന്മത്തെ സ്മരിക്കുന്നവർ എന്ന് വെച്ചാൽ പൂർവ്വജന്മങ്ങളെ സ്മരിക്കുന്നു. ബ്രാഹ്മണത്വാദി ജാതികളെ കുറിച്ചല്ല പറയും. അങ്ങനെ സംശയിക്കാതിരിക്കാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ജാതി എന്ന് വെച്ചാൽ ജന്മമാണ്. എന്റെ ബലമായ സംശയം ഇത് ഇങ്ങനെ പറയാൻ കാരണം, ജാതിസ്മരന്മാരെന്ന് ഭാഷകാരൻ പറയുന്നതിന് കാരണം ബൗദ്ധന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം ബുദ്ധനെ കുറിച്ച് പറയുന്നുണ്ട് പൂർവ്വജന്മങ്ങളെല്ലാം സ്മരിച്ചു, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് ഭാഷകാരൻ ബുദ്ധനെ ഋഷിമാരുടെ കൂട്ടത്തിൽ ഒരിക്കലും പെടുത്തത്തില്ല. ബുദ്ധൻ ജാതിസ്മരനാണ്, പക്ഷേ പുരാണങ്ങളിലൊന്നും ഈ പറയുന്ന ഋഷിമാരുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. അതിനെ നിഷേധിക്കാൻ വേണ്ടിയായിരിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ഈ ജാതിസ്മരൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നത്. നേരിട്ടത് പറയുന്നുണ്ട്. അല്ലാതെ ഇവിടെ പൂർവ്വജന്മ സ്മരണ ഋഷിമാർക്കുണ്ടെന്ന് പറയുകയും ജന്മത്തെ സ്മരിക്കുന്നവരെ ഈ കൂട്ടത്തിൽ പെടുത്തരുതെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഋഷിമാരെല്ലാം തന്നെ ജന്മത്തെ സ്മരിക്കുന്നവരാ. അങ്ങനെ പ്രസിദ്ധനായിരിക്കുന്ന ബുദ്ധനാണ്. അപ്പം അങ്ങനെയുള്ളവരൊന്നും ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് പുരാണ പ്രസിദ്ധരായ ആൾക്കാരെയാണ് എന്നാണ്. എന്നുവെച്ചാൽ ബുദ്ധനെന്ന് പറയുമ്പോഴും വർത്തമാന ആളായിപ്പോകുന്നു ഭാഷകാരനെ സംബന്ധിച്ച്. ഈ പുരാണങ്ങളിലൊന്നും ഇല്ലാതെ പിന്നെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയാണ് വർത്തമാന ബ്രഹ്മവിത്തുക്കളെന്നും മറ്റും പറയുന്നു. അങ്ങനെ വർത്തമാനകാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് പുരാണ പ്രസിദ്ധനല്ലാത്ത ഒരാളാണ് ബുദ്ധൻ. പക്ഷെ ബുദ്ധൻ ജാതിസ്മരനാണ്. ബുദ്ധന് അങ്ങനെ ഒരു വലിയ സ്ഥാനം അധികാര പുരുഷനായി കണക്കാക്കണ്ട എന്നുള്ളതാണ്. എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. പക്ഷെ വ്യാഖ്യാനങ്ങളിലൊന്നും അത് പറയുന്നില്ല. വ്യാഖ്യാതാക്കൾ ഇത്രേ പറയുന്നുള്ളൂ. എന്താണ് പൂർവ്വജന്മത്തെ സ്മരിക്കുന്നവരെ ഈ കൂട്ടത്തിൽ പെടുത്തരുത് എന്നാണ്. ഇതുവരെയുള്ള നമ്മുടെ ശങ്കരാചാര്യരുമായിട്ടുള്ള പരിചയം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ആരുമല്ല. ഇത് എന്താണ് ചത്തത് കീചകനെങ്കിൽ ഒന്നത് ഭീമം തന്നെ, ഒരു സംശയവും വേണ്ട എന്നുള്ള വ്യക്തി അനുസരിച്ച് മനസ്സിലാക്കും. എവിടെ കിട്ടുന്നില്ല അല്ലെ? അതും എവിടെയൊന്നും പറയുന്നില്ല. ഇത് സ്മൃതി പ്രസിദ്ധേഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാ ഏതേ എന്ന് പറഞ്ഞിരിക്കുന്ന സ്മൃതി പ്രസിദ്ധന്മാരാണ് ആര്? ഈ പറയുന്ന ഋഷിമാരും മറ്റും. ഈ ജാതിസ്മരൻ എന്ന് പറയുന്നത് സ്മൃതി പ്രസിദ്ധനല്ലല്ലോ. ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നയാൾ, സമൂഹത്തെ വഴിതെറ്റിച്ച ഒരാൾ, അയാളെ ഋഷിമാരുടെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റും? പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നത് ഏതേ എന്ന് പറഞ്ഞിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നത് സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന ഋഷിമാരെ എടുക്കാൻ പറ്റൂ. അല്ലാതെ ഒരാൾ ജനിച്ചു പൂർവ്വജന്മത്തെ സ്മരിച്ചു എന്നതുകൊണ്ട് അവരെ ഈ കൂട്ടത്തിൽ പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ബുദ്ധൻ കയറി അധികാര പുരുഷൻ ആകരുത് എന്നാണ്. അതുകൊണ്ടായിരിക്കും ഭാഷ്യകാരൻ ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഇത്രയും മുറുകെ പിടിക്കുന്നു. അത് വിട്ടുകഴിഞ്ഞാൽ പലരും ഈ പിന്നെ കൂട്ടത്തിൽ പെടും. പല ആൾക്കാരും, പല സിദ്ധന്മാരും യോഗികളും ഒക്കെ ഇതുപോലെ അധികാര പുരുഷന്മാരാവും. അത് ഭാഷകാരന് സമ്മതമല്ല. അതുകൊണ്ടാണ് അല്ല, അതിന് മുമ്പും ശേഷമല്ല, അതിന് മുമ്പും ആരെയും ഒരല്പം കുശുമ്പോൾ ആളായിരുന്നു. അതുകൊണ്ട് വേറെ ആരെയും പുരാണ പ്രസിദ്ധരായ ആൾക്കാരല്ലാതെ വേറെ ആരെയും അംഗീകരിക്കാൻ തയ്യാറല്ല. അത് ബ്രഹ്മവിത്ത് ഇങ്ങനെ പറയുന്നു. അത് സംഭവിക്കാം, ബ്രഹ്മവിത്ത് സംഭവിക്കാം. അല്ലാതെ അധികാര പുരുഷന്മാരെന്ന് പറയുന്നത് പുരാണ പ്രസിദ്ധരായ ആൾക്കാരാണ്. ഇനിയിപ്പോ രണ്ടാമതൊരു പുരാണം എഴുതിയാലും അത് അംഗീകരിക്കത്തില്ല. ഭാഷകാരൻ അംഗീകരിക്കും, അത് അംഗീകരിക്കത്തില്ല. പക്ഷെ ഭാഷകാരന്റെ അനുയായികളെ ഭാഷകാരനെ അവതാരം ആക്കിയില്ല. അത് സ്വയം ആക്കിയല്ലല്ലോ, പിൽക്കാലത്തുള്ളവരാക്കിയല്ലേ. അപ്പൊ ഇതൊന്നും അവർ അനുസരിക്കുന്നില്ല. അവരിതൊന്നും അനുസരിക്കുന്നില്ല എന്നർത്ഥമല്ലേ? ആര്? ഈ ശങ്കര ദിഗ്വിജയൊക്കെ എഴുതിയവര്. ശങ്കരദിഗ്വിജയം അത് രണ്ടാണ്. ഈ അവതാരം എന്ന് പറയുന്ന വേറെ, ഭാഷകാരൻ പറയുന്ന അധികാര പുരുഷന്മാര് വേറെ. അല്ല, അവതാരം അതിനേക്കാൾ വലുതല്ലേ? അവതാരത്തെ കുറിച്ചും ഭാഷകാരൻ പറയുന്നുണ്ട്. അത് ഈശ്വരൻ തന്നെ നേരിട്ട്. അതിപ്പോ വ്യാസനെ കുറിച്ചൊക്കെ ചില സ്ഥലത്ത് അവതാരമൊന്നും പറയും, ചില സ്ഥലത്ത് അധികാര പുരുഷനെന്നും പറയും, രണ്ടു തരത്തിലും പറയും. അപ്പോ ഇവിടെ ഇതിനും വ്യത്യാസമുണ്ട്. അവതാരം എന്ന് പറയുന്നിടത്ത് അവിടെ പ്രാരബ്ധം അനുസരിച്ച് ജനിക്കുന്നവരെന്നല്ല പറയുന്നു, വ്യത്യാസമുണ്ട്. അവതാരം എന്ന് പറഞ്ഞാൽ സ്വന്തം മായയെ ആശ്രയിച്ച് സ്വയം ഒരു ശരീരം സ്വീകരിച്ച് വരുന്നവരാണ്. അവർക്ക് പ്രാരബ്ധം അനുസരിച്ച് ജനിക്കുന്നവരല്ല, പുണ്യപാപങ്ങൾക്കനുസരിച്ച് ജനിക്കുന്നില്ല. ഈശ്വരൻ തന്നെ, അതായത് അധികാര പുരുഷന്മാരെ നിയോഗിക്കുന്ന നാരായണൻ തന്നെ വരുന്നതാണ് സംഭവാമി യുഗയുഗി എന്നൊക്കെ പറയുന്നു. അത് വേറെ ഒരു കാറ്റഗറിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഭാഷ്യകാരൻ ഗീതയുടെ ആരംഭത്തിൽ ഒന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഈശ്വരൻ സ്വന്തം മായ കൊണ്ട് ശരീരത്തെ സ്വീകരിക്കാം, അത് വേറെയാണ്. ഈ പുരാണ ഋഷിമാരിൽ ഇങ്ങനെ പല ജന്മങ്ങളെടുക്കുന്നുണ്ടല്ലോ, അതിന് സമാധാനമായിട്ടാണ് ഇവിടെ പറയുന്നത് യാവത് അവസ്ഥിതി അധികാരമാണ് എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചിട്ട് അത് അധികാര പുരുഷന്മാരാണെന്ന് പറയുന്നു. പിന്നെ ഇത് വേണമെങ്കിൽ പറയാം, എന്താണോ ഈ ഒരു കല്പം കഴിഞ്ഞിട്ട് വീണ്ടും ഇതെല്ലാം ആവർത്തിക്കും എന്ന് പറയാം. അപ്പൊ അവിടെ പുതിയ പുരാണങ്ങളും പുതിയ സംഗതികളും ഒക്കെ വരും. അല്ല, ഇത് രണ്ടും രണ്ടായിട്ടാണ് ഭാഷ്യകാരനും പറയുന്നത്. അപ്പൊ അതിൽ ഇവിടെ അധികാര പുരുഷന്മാരെന്ന് പറയുന്നത് അവരുടെ കർമ്മോ ഉപാസനകൾ കൊണ്ടുണ്ടായ പ്രാരബ്ധത്തിന് അധീനമാണെന്ന് പറയുന്നുണ്ട് അവര്. ഇവിടെ പ്രാരബ്ധമുണ്ട്, അതുകൊണ്ടാണ് അവരുടെ ഭോഗത്തെ കുറിച്ചും മറ്റും പറയുന്നത്. മറ്റത് അങ്ങനെയല്ല, സർവവും തനിക്കധീനമാണ് എല്ലാം. അതുകൊണ്ട് പറഞ്ഞുകൂടെ മായാമയമായ ശരീരത്തെ സ്വീകരിക്കുന്നു, താനൊന്നിനും അധീനമല്ല. ആ തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഓരോ വ്യാഖ്യാനങ്ങളാണ്. അതുകൊണ്ട് ഈ ജാതിസ്മരന്മാരെ ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. കാരണം സ്മൃതി പ്രസിദ്ധമായിരിക്കുന്നതിൽ ഈ ജാതിസ്മരന്മാർ ഇല്ല എന്നും, ഇതിന്റെ ഭാഷകാരന്റെ കാലത്ത് ഉണ്ടായിരുന്ന പുരാണങ്ങളിലൊന്നും ബുദ്ധനെ കുറിച്ച് പറയുന്നില്ല. ഭാഗവതത്തിനും മറ്റും പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം പിൽക്കാലത്ത് വന്നതുകൊണ്ടാണ്. സ്മൃതി പ്രസിദ്ധരായവർ വ്യാസനെ പോലെയുള്ളവരാണ്. യഥാ സുലഭ നാമ ബ്രഹ്മവാദിനി ജനകേന വിവദ്ധിതു കാമ അംബിതസ്യ സ്വം ദേഹം ജനകം ദേഹം ആവേശ്യ ഊദ്യ തേന പശ്ചാ സ്വമേവ ദേഹം ആവിവേശേതി സ്മരിയതേ. മഹാഭാരതം എന്ന് പറയുന്നത് സ്മൃതിയാണ്. ശ്രുതികളൊഴികെയുള്ള സർവ്വതും സ്മൃതിയാണ്. അതുകൊണ്ട് മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീതയും ഭാഷ്യകാരന്റെ ഇതനുസരിച്ച് സ്മൃതിയാണെന്ന് നമ്മളവിടെ പറഞ്ഞു. പിന്നെ ഉപനിഷത്തെന്ന് പറയുന്നത് സ്തുതിച്ചു പറയുന്നതാണ്. ഉപനിഷത്തിൻ്റെ ആശയങ്ങൾ അതിൽ വന്നതുകൊണ്ട് സാങ്കേതികമായി പറഞ്ഞാൽ ഇതെല്ലാം സ്മൃതികളാണ്. അപ്പോൾ ഇവിടെ ഒരു സമയം തന്നെ ഒരു വ്യക്തിക്ക് പല ശരീരത്തെ സ്വീകരിക്കാമെന്നുള്ളതിന് ഇത്രയും സ്ത്രീ വിദ്വേഷിയായ ശങ്കരാചാര്യർക്ക് കിട്ടിയത് ഒരു സ്ത്രീയാണ് നിർഭാഗ്യവശാൽ എന്നുള്ളതാണ്. വേറെ പുരുഷന്മാരാരെയും കിട്ടിയില്ല, പുരാണങ്ങളിലില്ല. അതാണ്, അതുകൊണ്ട് അക്കാര്യത്തിൽ സ്ത്രീകൾക്ക് അഭിമാനിക്കാം. വിവരമുള്ള സ്ത്രീകൾക്ക് നമ്മൾ പറയേണ്ടി വരും. ഈ സുലഭായും വരുന്ന മഹാഭാരതത്തിലാണ്. അതുകൊണ്ട് ഞാൻ വായിച്ചിട്ട് വരാൻ പറഞ്ഞു. വായിച്ചവരാരും ഇല്ലല്ലോ. കാരണം ഈ സുലഭയെ കുറിച്ച് ഞാൻ വായിച്ചിട്ട് വരാൻ പറഞ്ഞതിന് പ്രത്യേക ഇതുണ്ടായിരുന്നു. സുലഭയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുന്ന പുരുഷന്മാർക്ക് സംശയമൊന്നും ഉണ്ടാകത്തുള്ളൂ. പക്ഷെ സ്ത്രീകൾ സംശയിക്കും. അവരുടെ മനസ്സിൽ അസൂയും കുസുമ്പും എല്ലാം ആവശ്യത്തിൽ കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ് വായിച്ചിട്ട് വരാൻ. എന്നാലേ ഞാൻ പറയുന്നതിൽ വിശ്വാസം വരത്തുള്ളൂ സ്ത്രീകൾക്ക്. പുരുഷന്മാർക്ക് പിന്നെ പ്രശ്നമില്ല. നിർഭാഗ്യവശാൽ ആരും വായിച്ചില്ല. ഇനി പോയി വായിക്കണം. വായിച്ച കുശമ്പും ഉന്നായ്മയൊന്നും ഇല്ലാതെ ഇത് കേൾക്കും. ഇല്ലെങ്കിൽ മനസ്സിലതൊക്കെ വരും. സുലഭയെക്കുറിച്ചായാലും ശരി, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള മുഴുവൻ എപ്പോഴും നമ്മൾ പറയുന്ന ഈ ഗായത്രി മൈത്രി എന്നാണ്, ഗായത്രി അല്ലല്ലോ, ഗാർഗി മൈത്രി, ഗാർഗി മൈത്രി ഇവരെ കുറിച്ചാണ് സ്ത്രീകൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു. പക്ഷെ സുലഭയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ മൈത്രിയും ഗാർഗിയൊന്നും ഒന്നുമല്ല, എൻ്റെ അടുത്ത് പോലും വരത്തില്ല. അത്ര സൂപ്പറാണ് സുലഭ. അതുകൊണ്ടാണ് പറഞ്ഞത് സ്ത്രീകൾക്ക് അസൂയ തോന്നുന്നു. ഇല്ല എന്നാ പറയാം, കാരണം ഗാർഗി എന്ന് പറയുന്നത് എന്താണ്, അവിടെ സദസ്സിൽ, ഏത് സദസ്സിലാണ്, ജനകന്റെ സദസ്സിൽ യാജ്ഞവൽക്കിനെ പോലെയുള്ള ഋഷിമാരുടെ അവിടെ ചെന്നിരുന്ന് നല്ല ധൈര്യപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, സമാധാനമൊക്കെ കേട്ടിട്ട് എഴുന്നേറ്റ് പോകുന്നുമുണ്ട്. അത്രയേ ഉള്ളൂ. സുലഭ അങ്ങനെയല്ല. സുലഭ അവിടെ ചെന്നിട്ട് ജനകനെ ഉത്തരം മുട്ടിക്കുന്നുണ്ട്. സുലഭയുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞപ്പം ജനകന്റെ നാക്ക് പൊങ്ങിയില്ലെന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ സത്യമായും പറയാണ്, സംശയമുള്ളവർ വായിച്ചു നോക്കുന്നു. ജനകനെ മിണ്ടാനേ പറ്റിയില്ലെന്നാണ്. ഇപ്പൊ മറ്റത് അങ്ങനെയല്ലല്ലോ, ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരം കേട്ടു മിണ്ടാതെ പോയി. ആരാ അവിടെ മിണ്ടാതിരുന്നു? ഗാർഗി മിണ്ടാതെ പോയി. ഇവിടെ അങ്ങനെയല്ല, ജനകനെ തന്നെ ഉത്തരം മുട്ടിച്ചു. ജനകന് പിന്നെ ഒന്ന് മഹാഭാരതം പറയുന്നു, ജനകൻ പിന്നെ ഒന്ന് സംസാരിക്കാൻ കഴിയാതായിപ്പോയി. പിന്നെ ശങ്കരാചാര്യർ തറപ്പിച്ചും പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീ ശൂദ്രന്മാർക്ക് സന്യാസം പാടില്ല എന്ന് പറയുന്നു. അവര് സ്ത്രീ ശൂദ്രന്മാർക്കെന്നുള്ളത് ബ്രാഹ്മണ ഇതർ ക്ഷത്രിയ വൈശ്യാദികൾക്കും പാടില്ല എന്നാണ് ശങ്കരാചാര്യരുടെ നിലപാട്. പിന്നെ സ്ത്രീയുടെ കാര്യം പറയാനുണ്ട്. അപ്പൊ അതിന് ശങ്കരാചാര്യർ പറയുന്നത് അതിന് പ്രമാണമില്ലെന്നാണ്. ക്ഷത്രിയ വൈശ്യ അവർക്ക് പോലും പ്രമാണമില്ലെങ്കിൽ പിന്നെ സ്ത്രീയുടെ ശൂദ്രന്റെയും കാര്യം പറയാനുണ്ടോ? എന്നാണ് ഏ വിശു പാപയോനയ സ്ത്രീയോ വൈശ്യ സ്ഥതാശൂദ്ര, ഇവരെല്ലാം പാപയോനികളാണ്, അതും സന്യാസത്തിന് അധികാരമില്ലെന്നാണ്. അതിൽ പിന്നെ ശങ്കരാചാര്യരുടെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഇത് ശരിയല്ല, ക്ഷത്രിയർക്കും വൈശ്യർക്കും സന്യസിക്കാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവർ അന്നത്തെ വർണ്ണവ്യവസ്ഥിതി നിന്നുകൊണ്ട് ചിന്തിച്ചപ്പോൾ അവർ കുറച്ചുകൂടി ഒരു സംവരണം കൊടുത്തു. എന്താണ് സന്യാസത്തിൽ സംവരണം കൊടുത്ത ശിഷ്യന്മാർ വേണ്ടി വന്നാൽ ക്ഷത്രിയനും വൈശ്യനും അങ്ങനെ സംവരണ ആനുകൂല്യത്തിലൂടെ സന്യാസത്തെ കയറി പറ്റിയവരാണ്. എന്നാൽ സ്ത്രീക്കും ശൂദ്രനും യാതൊരു രക്ഷയില്ല. എന്നാൽ വിദ്യാരണ്യസ്വാമി പറയുന്നുണ്ട് സ്ത്രീക്ക് സന്യാസമാകാം. സന്യാസവേഷം ധരിച്ച് കാവ്യവസ്ത്രമൊക്കെ ധരിച്ചിട്ട് കുറ്റബോധത്തോടുകൂടി നടക്കുന്ന സ്ത്രീകളുണ്ട്. അവരെ കാണണമെങ്കിൽ പറഞ്ഞു കൊടുക്കണം ദോഷമുണ്ട്. ശങ്കര പരമ്പരയിൽ വിദ്യാരണ്യസ്വാമി അംഗീകരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും സന്യാസം എന്നാണ്. പക്ഷെ ആ സന്യാസത്തെയും ഇന്നത്തെ ശങ്കരാചാര്യന്മാർ അംഗീകരിക്കില്ല, ഇന്നുവരെയുള്ള ശങ്കരാചാര്യന്മാരും അംഗീകരിക്കത്തില്ല. അവർ പറയുന്നത് സ്ത്രീക്ക് സന്യസിക്കാൻ പാടില്ലെന്നാണ്. പിന്നെ ഇങ്ങനെ വിദ്യാരണ്യസ്വാമി പറഞ്ഞിരിക്കുന്നതോ പറയുന്നത് അലിംഗ സന്യാസമാണ് എന്ന് പറഞ്ഞാൽ സന്യാസത്തിന്റെ ചിഹ്നങ്ങളൊന്നും അവർ ധരിക്കാൻ പാടില്ല. സന്യാസിയാണെന്ന് മനസ്സിൽ കരുതിക്കോണം. അങ്ങനത്തെ സന്യാസമാകാം. ബാഹ്യമായ കാവ്യവസ്ത്രം, തലമുണ്ടനം ചെയ്യുക, പിന്നെ ഈ വേണ്ടി വന്ന ഈ ശങ്കരാചാര്യന്മാർ പിടിക്കുന്ന പോലെ ഒരു വടി കൈ പിടിക്കുക, ഇതൊന്നും സ്ത്രീക്ക് പാടില്ല. അങ്ങനെ സന്യാസി ആയാൽ പോലും ഇന്നത്തെ മണ്ഡലേശ്വരന്മാരുടെയും ശങ്കരാചാര്യന്മാരുടെയും എല്ലാ അഭിപ്രായം അത് തന്നെയാണ്. അപൂർവം ചിലരേ ഉള്ളൂ കുറച്ച് സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നവർ, ബാക്കിയുള്ളവരുടെ എല്ലാ അഭിപ്രായം ഇത് തന്നെയാണ്. സ്വാമി, ഈ ശങ്കര ഭാഷകാരൻ അലിംഗ സന്യാസം തന്നെയല്ലേ പറയുന്നുള്ളൂ? ഭക്ഷ്യകാരൻ അത് പറഞ്ഞിട്ടില്ല. ഭക്ഷ്യകാരൻ സന്യാസമേ പാടില്ലെന്നാണ്. അലിംഗ സന്യാസിന്റെ കാര്യം പറഞ്ഞാൽ ഭാഷകാരന്റെ സന്യാസം അലിംഗ സന്യാസമല്ലേ? ഭാഷകാരന്റെ സന്യാസം അലിംഗ സന്യാസം അല്ല, അത് പറയാൻ പറ്റില്ല. കാരണം ശിഖമുറിക്കുന്ന മാത്രം പറയുന്നില്ലേ? ശിഖമുറിക്കുന്ന മാത്രമല്ലേ പറയുന്നുള്ളൂ? ആ, അപ്പോ മുണ്ടനം വന്നു, ശിഖമുറിച്ചാ മുണ്ടനം വന്നു, അത് മുറിക്കണമെന്ന് തന്നെ പറയുന്നുണ്ടോ കൃത്യമായിട്ട്? പിന്നെ അതെന്റെ ശിഖ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ മുണ്ടനം, അതാണ് ശിവയെ ത്യജിക്കുന്നതാണ് മുണ്ടനം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ മുടി വളർത്താൻ. അല്ലാതെ ഇപ്പോഴത്തെ ആൾക്കാരെ പോലെ ജലദോഷം പിടിക്കാതിരിക്കാൻ വേണ്ടി മുട്ടയടിക്കുന്നതല്ല, അതല്ല, സുഖമില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ മുടി വളർത്തിയ സന്യാസിമാരെ അംഗീകരിക്കുന്നില്ലേ? മുടി വളർന്നു പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന അതിനെ പരിഗണിക്കാതിരിക്കുന്ന സന്യാസിമാരെ ഭാഷകാരൻ അംഗീകരിക്കില്ലേ? അത് ഭാഷകാരം പറയുന്ന ഒരു കാര്യം, ശിഖ യജ്ഞോപവീത ഉപേക്ഷിക്കണം, അത് കൃത്യമായി പറയുന്നുണ്ട്. യജ്ഞോപവീതം സ്ത്രീകൾക്കില്ല, അപ്പൊ അതിന്റെ പ്രശ്നമില്ല. എന്താ അപ്പോ ഇത് ശിഖയെ ഉപേക്ഷിക്കുമ്പോ പിന്നെ ശിഖ പാടില്ല. പിന്നെ ചോദിക്കുന്ന ജട പിടിച്ചാലോ? ജട പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ശിഖയില്ലല്ലോ, എല്ലാം കൂടെ ചേർന്ന ഒരു സാധനമല്ലേ. പിന്നെ ശിഖയെന്ന് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റത്തില്ല. ജഡാധാരികൾ അപ്പൊ മുണ്ടനം വേണ്ട എന്നതില്ല, മനസ്സിലാവുന്നില്ലേ? മുണ്ടനവും കാര്യമല്ല എന്ന് മനസ്സിലാവുന്നില്ലേ? അല്ല, അതും പിന്നെ അതും എന്താണ്, ജഡാഭിസ്താപസ എന്ന് പറയുന്നില്ലേ? ജഡം കൊണ്ട് താപസനാണെന്നുള്ളതും അതിന്റെ അടയാളമാണ്. അതും അതാണല്ലോ സന്യാസത്തിന്റെ അടയാളമാണ്. പിന്നെ വിവർണവാസ എന്നുള്ളത് ശങ്കരാചാര്യം പറയുന്നുണ്ട്, അതും പറയുന്നുണ്ട്. വിവർണവാസം എന്ന് പറയുന്ന പ്രമാണത്തെ ശങ്കരാചാര്യം പറയുന്നുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സന്യാസിക്ക് അടയാളമുണ്ട്, അങ്ങനെയുള്ള അടയാളമുള്ള സന്യാസം സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ഇനി സന്യാസിയുടെ സ്ത്രീ സന്യാസം എന്ന് വിദ്യാരണ്യ സ്വാമി പറഞ്ഞാലും അദ്ദേഹം വളരെ പ്രാമാണികനായ ആചാര്യനാണ്, അതിനെ വീണ്ടും വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് സ്ത്രീ സന്യാസിച്ചു കഴിഞ്ഞാൽ അവർ പാപികളാണ്, നരകത്തിൽ പോകുന്നതാണ് ഇന്നത്തെ ശങ്കരാചാര്യന്മാരും പറയുന്നത്. സംശയമുണ്ടെങ്കിൽ ആരെങ്കിലും പോയി ചോദിച്ചു. ഇത് ഞാൻ വെറുതെ എന്റെ മനസ്സിൽ ചിലരങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ശങ്കരാചാര്യരുടെ അടുത്ത് ഇവർക്ക് ഭയങ്കര അസൂയാണ്, അതുകൊണ്ട് ഞാൻ പറയണം. സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിച്ചു, അപ്പോൾ മനസ്സിലാവും ആർക്കാ അസൂയ. ഇതൊക്കെ ലോകത്ത് നടക്കുന്നതാണ്. പക്ഷെ കൂപമണ്ഡൂകങ്ങളുടെ അടുത്ത് ഇതുവരും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമുണ്ട്. ഓ, കൂപമണ്ഡൂകമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതായിരിക്കും പലരും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ. പൊട്ടക്കിണറ്റിലെ തവളകൾ, അവരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലോകത്ത് അങ്ങനെ സഞ്ചരിക്കുന്നു. അതിനെ പറയാൻ കാരണം, ഇവിടെ പറയുന്ന ഈ സുലഭ എന്ന് പറയുന്നത് മുട്ടയടിച്ചിരുന്നു, കാഷായം ധരിച്ചിരുന്നു, ത്രിദണ്ഡ് കയ്യിൽ. ശങ്കരാചാര്യരുടെ കയ്യിൽ ഒരു പടിയല്ലേ ഉള്ളൂ, സുലഭയുടെ കയ്യിൽ മൂന്ന് പടിയുണ്ട് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അപ്പോ നിങ്ങൾ ആലോചിക്കുക, ഒരു പടിയുള്ള സന്യാസമോ വലുത്, അതേ മൂന്ന് പടിയുള്ള സന്യാസമാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അടുത്ത ദിവസം വരിക.